തിരുജ്ഞാന സംബന്ധര് തിരുനാവുക്കരസ് അല്ലെങ്കിൽ അപ്പര് പിന്നെ മാണിക്കവാശകർ സുന്ദരമൂർത്തി നായനാർ ഈ നാല് പേരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇവരെ തമിഴിൽ അറിയപ്പെടുന്നത് നാൽവർ എന്നാണ്. അതായത് ഈ നായനാർമാരുടെ ചരിത്രം പറയുമ്പോൾ നാൽവർ എന്നറിയപ്പെടുന്ന ഈ നാല് പേരെയാണ്, ഇതിൽ പ്രധാനപ്പെട്ട നാല് പേര്. ആ പ്രധാനപ്പെട്ട നാല് പേരെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന് വേറെ ആരെങ്കിലും ആണോ എന്ന് സംശയിക്കേണ്ട കാര്യമേ ഇല്ല. തിരിജ്ഞാന സംബന്ധർ എന്ന് പറയുന്ന അദ്ദേഹം ശിവഭക്തനായിരുന്നു, യോഗിയായിരുന്നു. 16-ാമത്തെ വയസ്സിൽ മരിച്ചു. ആള് ജനിച്ച് ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിക്കുന്നത്. ജനിച്ച് 3-ാമത്തെ വയസ്സുള്ളപ്പോൾ ഈ പാടലുകൾ തുടങ്ങി, പാടാൻ തുടങ്ങി. 3 വയസ്സുള്ള അച്ഛൻ ക്ഷേത്ര ദർശനത്തിന് പോയപ്പോൾ കുളത്തിൻ്റെ കരയിൽ കൊണ്ടിരുത്തിയിട്ട് കുളിക്കാൻ പോയി. കുളി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കുട്ടിയുടെ ചുണ്ടില് പാല് പറ്റിയിരിക്കുന്നു. അപ്പൊ ചോദിച്ച്, നീ എവിടുന്ന പാല് പിടിച്ചതെന്ന് ചോദിച്ചു. അപ്പോ കുട്ടി ആകാശത്തിലേക്ക് ഒരു വിരളിങ്ങനെ ചൂണ്ടിക്കാണിച്ചു. അതിന്റെ പ്രതിമയുണ്ട് തമിഴ്നാട്ടിൽ ക്ഷേത്രത്തിലൊക്കെ ചെന്ന്. ഒരു വിരളിങ്ങനെ മേലോട്ട് ചൂണ്ടിപ്പിടിച്ച് ഒരു കാല് പൊക്കി പിടിച്ചിരിക്കുന്ന പ്രതിമാണ് ഒരു കുട്ടിയുടെ പ്രതിമ. അത് തിരിജ്ഞാന സംബന്ധമാണ്. എന്റെ കഥയിൽ വിശ്വസിക്കുന്നത് മുരുകൻ ജനിച്ചതാണ്. മുരുകന്റെ അവതാരമാണ് തിരിജ്ഞാന സംബന്ധം. മുരുകന്റെ അവതാരമായതുകൊണ്ട് പാർവതി വന്ന് മുലപ്പാല് കൊടുത്താണ്, വായിലൊക്കെ പാല് പറ്റിയിരുന്നു. അപ്പൊ അച്ഛൻ ആവർത്തിച്ച് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് 11 പാടലുകൾ പാടിയെന്നാണ്. അതാണ് ആദ്യത്തെ പാടലുകൾ, പാട്ടുകൾ. അപ്പോൾ കുട്ടി വലിയ ദിവ്യത്വമുള്ള ആളാണെന്ന് തിരിച്ചറിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിങ്ങനെ സ്ഥിരം പാടലുകളൊക്കെ ആയി. ശിവനെ കുറിച്ചുള്ള പാട്ടുകളാണ് അതൊക്കെ. വളരെ വ്യാകരണമൊക്കെ, വ്യാകരണ നിയമങ്ങളൊക്കെ പാലിച്ച പ്രൗഢ സംസ്കൃതത്തിലുള്ള പാട്ടുകളാണ്. 3 വയസ്സുള്ള കുട്ടി തന്നെ ഇങ്ങനെ പാടാൻ തുടങ്ങിയപ്പോൾ അതൊരു അത്ഭുത ശിശുവായി മാതാപിതാക്കൾക്ക് തോന്നി. അപ്പം തന്നെ ആളങ്ങ് പ്രസിദ്ധനായി. പിന്നെ ആള് യാത്ര തുടങ്ങിയാണ്. ഒരുപാട് ശിഷ്യന്മാരായി. അവിടെ നിന്ന് പാണ്ഡ്യരാജ്യത്തിലേക്ക് പോകും. പോകുമ്പോൾ 16,000 പേര് കൂടെ ഉണ്ടായിരുന്നു എന്നാണ് കഥയാണേ. ചരിത്രമായിട്ടെടുക്കരുത്, ചരിത്രമല്ല ചില ഭാഗങ്ങളേ ഉള്ളൂ, ബാക്കിയൊക്കെ കഥകളാണ്. ഹാലാസ്യ മഹാത്മ്യത്തിൽ പറയുന്ന കഥയാണ്. 16,000 പേരോടൊപ്പമാണ് യാത്ര ചെയ്തിരുന്നത്. അത് കുറേ അതിശയോക്തി വരും. എന്നാലും അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു. മധുര ഭരിച്ചിരുന്നത് അന്ന് കുബ്ജ പാണ്ഡ്യൻ ആണ്. കുബ്ജൻ എന്ന് വെച്ചാൽ കൂന്, കൂനുള്ള പാണ്ഡ്യരാജാവ്. ഇവരുടെ പൂർവികന്മാരെല്ലാവരും തന്നെ ശിവഭക്തന്മാരായിരുന്നു, 3-4 തലമുറകൾ. പക്ഷെ ഈ കുബ്ജ പാണ്ഡ്യന്റെ കാലം വന്നപ്പോൾ അയാള് ശിവഭക്തി വിട്ടിട്ട് ജൈന മതത്തിൽ ചേർന്നു. ജൈന വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ പുലർത്താൻ തുടങ്ങി. ഇപ്പോൾ ജൈനമതത്തിൽ ചേരുക എന്ന് പറഞ്ഞാൽ ശിവമതം വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭസ്മരുദ്രാക്ഷങ്ങളെല്ലാം ഉപേക്ഷിക്കുക, അതൊന്നും പിന്നെ പാടില്ല. അതെല്ലാം ഉപേക്ഷിച്ച് ജൈനമതത്തിൽ ചേർന്നു. രാജാവ് മാറിയ പ്രജകളും മാറും. അവിടുത്തെ പ്രജകളും എല്ലാവരും ജൈനമത വിശ്വാസികളാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മന്ത്രിയും, ഭാര്യ വനിതേശ്വരി, മന്ത്രി കുലോത്തമൻ, ഇവർ രണ്ടുപേരും മാറില്ല. പക്ഷേ അവർ മനസ്സുകൊണ്ട് മാത്രമേ അവർ ശിവഭക്തി പുലർത്തിയുള്ളൂ, കാരണം പുറമേ ഒന്നും കാണിക്കാൻ പാടില്ല. എല്ലാ ദിവസവും ത്രിപുണ്ഡ്രം വരയ്ക്കും വെള്ളം കൊണ്ട്, അപ്പോൾ അറിയത്തില്ലല്ലോ. അപ്പോൾ ശിവഭക്തന്മാർ തിരുനീറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ, നീറെന്ന് വെച്ചാൽ ഭസ്മം, തിരുനീറെന്ന് വെച്ചാൽ ദിവ്യമായ നീർ ധരിക്കണമെന്നുള്ള നിയമമാണ്. പക്ഷെ അത് രാജാവ് ജൈനമത സ്ഥാപകനായതുകൊണ്ട് ഇവർക്കത് ധരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർ വെള്ളം കൊണ്ട് ത്രികുണ്ഠം വരയ്ക്കും, ദേഹത്തൊക്കെ ഭസ്മം പോലെ ധരിച്ച് മനസ്സുകൊണ്ട് ഹാലാസ്യനാഥനെ പ്രാപിക്കും. അത് സുന്ദരേശ്വരനാണെന്നാണ് പറയുന്നത്. മധുര മീനാക്ഷിയില്ല അടുത്തുള്ള സുന്ദരേശ്വരനെ അറിയാമോ? സുന്ദരേശ്വര ക്ഷേത്രം കണ്ടിട്ടുണ്ടോ? അതാണ് ഹാലാസ്യനാഥനെന്ന് പറയുന്നത്. അപ്പോൾ അവരിങ്ങനെ മനസ്സുകൊണ്ട് ഭജിക്കും, അയാൾക്ക് വലിയ പ്രയാസമായി മന്ത്രിക്ക് രാജിക്കും. ഇവര് എന്തായാലും സുന്ദരമൂർ എന്ന വിദ്യത്തിൽ എന്താണ് തിരുജ്ഞാന സംബന്ധർക്ക് ഒരു കത്തഴി, അന്ന് ചേര ചോള രാജ്യക്കാരെല്ലാം ശിവഭക്തന്മാരാണ്, പാണ്ഡ്യൻ മാത്രമാണ് ഇങ്ങനെ മാറിയത്. ഒരു കത്തെഴുതും, ഇങ്ങനെ ഇവിടെയുള്ള ജനങ്ങളെല്ലാം രാജാവും എല്ലാം ജൈനമതം സ്വീകരിച്ചു, ശിവഭക്തിയില്ല, അതുകൊണ്ട് ഇതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാകും എന്നാണ്. അപ്പോൾ ആ സമയത്ത് ചിദംബരത്തിൽ നിന്നൊരു ശിവാനന്ദ യോഗി ഇവിടെ വരും. ശിവാനന്ദ യോഗി അവർ പോയി കാണും. അപ്പോൾ ശിവാനന്ദ യോഗി പറയും, തിരിജ്ഞാന സംബന്ധർ എന്ന് പറഞ്ഞൊരാളുണ്ട്, പുതിയൊരു അവതാരമാണ് മുരുകൻ്റെ, അദ്ദേഹം ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ ഒരു കത്തെഴുതും. കത്ത് കിട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ തിരിജ്ഞാന സംബന്ധിച്ച ശിഷ്യന്മാരുമായിട്ട് നേരെ പാണ്ഡ്യദേശത്തേക്ക് തിരിച്ചു. അപ്പൊ ശിവാനന്ദ യോഗി പറഞ്ഞ അതനുസരിച്ച് തിരിജ്ഞാന സംബന്ധര് പാണ്ഡ്യദേശത്തെത്തും. എത്തി അവിടെ വലിയ ടെൻ്റടിച്ച് താമസിക്കുമ്പോൾ ജൈനന്മാരത് അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും, അവരുടെ മന്ത്രശക്തി കൊണ്ട് ടെൻറ്റിന് തീപിടിപ്പിക്കുമെന്നാണ് പറയുന്നത്. കഥയാണേ, ടെൻറ്റിന് തീപിടിച്ചു കഴിഞ്ഞപ്പോൾ രാത്രി എല്ലാവരും പരിഭ്രമിച്ചു. തിരിജ്ഞാന സംബന്ധർ വലിയ സിദ്ധനല്ലേ, ഒന്നും കുലുങ്ങിയില്ല. ഈ തീയെ നേരെ കുബ്ജപാണ്ഡ്യന്റെ ദേഹത്തിലേക്ക് വിട്ട്, അത് പനിയായി മാറി, ജ്വരമായി മാറി. അടങ്ങാത്ത ജ്വരം, പനി ചികിത്സിച്ചാൽ മാറുന്നില്ല. അങ്ങനെ പനി കൊണ്ട് കഷ്ടപ്പെട്ടു കുബ്ജപാണ്ഡ്യൻ. ഉടനെ തന്നെ തൻ്റെ ഗുരുക്കന്മാരെ വിളിച്ചു, അവർ ജൈനന്മാരാണ്, അവർ വലിയ മന്ത്രതന്ത്രങ്ങളിലെല്ലാം വലിയ വിദഗ്ധന്മാരെന്നാണ് പറയുന്നത് കഥയിൽ. അവരൊന്ന് പഠിച്ച പണി വന്നിട്ട് നോക്കിയിട്ട് പനി മാറുന്നില്ല. അപ്പോൾ രാജ്ഞിയും മന്ത്രിയും കൂടെ ചെന്ന് പറഞ്ഞു, തിരിജ്ഞാന സംബന്ധർ എന്ന് പറഞ്ഞൊരു മഹാസിദ്ധൻ ഇവിടെ വന്നിട്ടുണ്ട്, അടുത്ത് താമസമുണ്ട്, അദ്ദേഹം വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മാറും എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവിന് പനി സഹിക്കാൻ പോയി, ആരായാലും മതി മാറ്റാമെന്ന് മാറ്റാൻ പറഞ്ഞു. അങ്ങനെ വിളിച്ചു കൊണ്ടുവരും. കൊണ്ടുവരുമ്പോൾ രാജാവ് ഒരു കണ്ടീഷൻ വയ്ക്കും, നിങ്ങൾക്ക് എൻ്റെ പനി മാറ്റാം, പക്ഷെ എൻ്റെ ദേഹത്ത് ഭസ്മമോ രുദ്രാക്ഷമോ ഒന്നും തൊടാൻ പാടില്ല, കാരണം ഞാൻ ജൈനനാണ്. സമ്മതിക്കും. അവിടെ വരും. അവിടെ വരുമ്പോൾ ജൈനന്മാരും വരും, തിരിജ്ഞാന സംബന്ധരും വരും, പനി മാറ്റാനാണ്. അപ്പോൾ തിരിജ്ഞാന സംബന്ധര് എന്ത് ചെയ്യും, ഭസ്മം എടുക്കും. ശിവൻ യോഗികളുടെയൊക്കെ ഇതാണ് ഭസ്മം. അതാണ് ഇന്ന് ഈ അമ്പലത്തിലൊക്കെ ഭസ്മം കൊടുക്കുന്നതാണ്, തിരുനീർ കൊടുക്കുന്നു. കാരണം അത് അവരുടെ ഒരു സമ്പ്രദായമാണ്. ചാണകവരളി ഉണക്കി കത്തിക്കുന്ന തിരുനീർ എല്ലാത്തിനും മരുന്ന് അതാണ്. അതുകൊണ്ട് ഏത് അസുഖത്തിനും മരുന്നായി കൊടുക്കുന്ന അതാണ്. ഈ തിരുനീർ എടുത്തപ്പോൾ ജൈനന്മാർ പറഞ്ഞു അത് പറ്റത്തില്ല, അതിനകത്ത് മരുന്നുണ്ട്, മരുന്നുകൊണ്ടല്ല ഇത് മന്ത്രം കൊണ്ട് മാറ്റണമെന്ന് പറഞ്ഞു. നിങ്ങൾ കൊണ്ടുവന്ന ഇതിനകത്ത് മരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വേണ്ട, അലാസ്യനാഥന്റെ ആ ക്ഷേത്രത്തിൽ അടുക്കളയിലെ കുറെ ഭസ്മം എടുത്തുകൊണ്ട് വന്നാൽ മതി, നിങ്ങൾ തന്നെ ആളെ വിട്ട് അടുപ്പിച്ചാൽ മതി, അതുകൊണ്ട് പനി മാറ്റാമെന്ന് പറഞ്ഞു. അപ്പൊ അവരൊരു കണ്ടീഷൻ വെച്ച്, അവർ ജൈനന്മാർ, വലതുഭാഗത്തുള്ള പനി ശരീരത്തിൻ്റെ സംബന്ധരെ തിരിജ്ഞാന സംബന്ധരെ മാറ്റിട്ട് ഇടതുഭാഗത്തുള്ള പനി ഞങ്ങൾ മാറ്റാം, സമ്മതിച്ചു. തിരിജ്ഞാന സംബന്ധരെന്ത് ചെയ്തു, ദേഹത്ത് തൊടാതെ തന്നെ ഭസ്മം ജപിച്ച് ഇടതുഭാഗത്തുള്ള പനിയും മാറ്റി, വലതുഭാഗത്ത് പനി മാറുന്നില്ല. അവർ പഠിച്ച പണി പതിനെട്ട് നോക്കി, ജൈനന്മാർ മാറുന്നില്ല. രാജാവാണെങ്കിൽ ഇവർ മന്ത്രവാദം ചെയ്യുന്നതനുസരിച്ച് രാജാവിന് കഷ്ടപ്പാട് കൂടിക്കൂടി വരുന്നു, രാജാവിന് സങ്കടമായി, എങ്ങനെയെങ്കിലും തീർക്കാൻ പറഞ്ഞു. അവസാനം തിരിജ്ഞാന സംബന്ധിച്ച് പറഞ്ഞു, നിങ്ങളല്ലേ വലതുഭാഗത്ത് മാറ്റി, നിങ്ങൾ തന്നെ ഇടതുഭാഗത്ത് മാറ്റുക എന്ന് പറഞ്ഞു. ഉടനെ ഇടതുഭാഗവും മാറ്റി. രാജാവിന് വിശ്വാസം വന്നു, ജൈനന്മാരെല്ലാം ഓടിപ്പോയി, അവർ പരാജയപ്പെട്ടു. രാജാവ് സന്തോഷമായി, രാജാവ് ശൈവമതം സ്വീകരിച്ചു, രാജാവ് ഭസ്മവും എല്ലാം ധരിക്കാൻ തുടങ്ങി. അതാണ് ജ്വരമാറ്റി വിഭൂതി കൊണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതാണ് വിഭൂതി കൊണ്ട്, തിരുനീറുകൊണ്ട് ജ്വരം മാറ്റി. ആരുടെ ആരുടെ ജ്വരം മാറ്റി? ഏത് രാജാവിൻ്റെ? ഏതാ രാജാവ് പോയി? ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ രാജാവ് ആരാണെന്ന്. ആര്? കഥ കേട്ടുകൊണ്ടിരുന്നിട്ട് രാജാവ് ആരാണെന്ന് അറിഞ്ഞില്ല. ചോള രാജാവ്, കുബ്ജപാണ്ഡ്യൻ. കുബ്ജപാണ്ഡ്യന്റെ, കൂനുള്ള പാണ്ഡ്യന്റെ ജ്വരം മാറ്റി. അത് പറയാനാണ് ഈ കഥ ഇത്രയും പറഞ്ഞത്. എന്തുകൊണ്ട്? വിഭൂതി കൊണ്ട്, ഭസ്മം കൊണ്ട്. ഭസ്മം ജപിച്ചിട്ട് മാറ്റി. അത് മാത്രമല്ല, കുബ്ജൻ എന്ന് വെച്ചാൽ കൂനൻ എന്നാണ്. രാജാവിന് ജന്മനാ കൂനുണ്ടായിരുന്നു, പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്തു, കൂനും മാറ്റിക്കൊടുത്ത് സുന്ദരനാക്കി. കൂന് മാറ്റിയെന്നുള്ള എല്ലാ ആള് കൂനാകുമ്പം ഒരു വൈരൂപ്യം ഉണ്ടാവും. കൂന് മാറ്റിക്കഴിഞ്ഞപ്പോൾ ആള് സുന്ദരനായി. അന്ന് മുതൽ പിന്നെ അറിയപ്പെട്ട സുന്ദരപാണ്ഡ്യൻ എന്നാണ്. സുന്ദരപാണ്ഡ്യൻ ഇദ്ദേഹമാണ് പിന്നെ ആ ക്ഷേത്രമൊക്കെ പിന്നെ പുനരുദ്ധരിച്ചത്. സുന്ദരപാണ്ഡ്യനാണ്. ഏത് സുരേ കാഞ്ചീപുരത്തെ മീനാക്ഷി ക്ഷേത്രത്തിനടുത്തുള്ള ശിവക്ഷേത്രം ഏതാണ്? അവിടെ സുന്ദരേശ്വര ക്ഷേത്രം എന്ന് പറയും. അതൊക്കെ പുനരുദ്ധരിച്ച ഇദ്ദേഹമാണ് സുന്ദരപാണ്ഡ്യൻ. കുബ്ജപാണ്ഡ്യൻ പിന്നീട് സുന്ദരപാണ്ഡ്യനായി. അത് ചരിത്ര പുരുഷനാണ്, കഥകളിൽ അതിശയോക്തി വരുന്നേ. എന്തായാലും ജൈനന്മാരെ തോറ്റോടിപ്പോയി. വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ ഭാര്യമാർ ഇവർ ഒരുപാട് അധിക്ഷേപിച്ചു. കാരണം രാജാവിൻ്റെ സദസ്സിൽ നിന്ന് തോറ്റോടിക്കഴിഞ്ഞാൽ ഇനി രാജാവിൻ്റെ ആനുകൂല്യങ്ങളൊന്നും കിട്ടില്ല. ഭാര്യമാർക്ക് സങ്കടമായി, ഇനി എങ്ങനെ ജീവിക്കും, ആര് ചെലവിന് കൊടുക്കും? ഇവർ ഒരുപാട് ഭർത്താക്കന്മാർ അധിക്ഷേപിച്ചു, നിങ്ങൾ ഇനി എന്തിനു കൊള്ളാം എന്ന് പറഞ്ഞിട്ട് കേട്ട നിരാശ കൊണ്ട് അധിക്ഷേപിച്ചു. ഈ അധിക്ഷേപം കേട്ട് എന്ത് ചെയ്തു, അടുത്ത ദിവസം തന്നെ അവരെല്ലാവരും കൂടെ തയ്യാറായി. ഇവർ 8000 പേരുണ്ടായിരുന്നു എന്നാ പറയും, 8000 ജൈനന്മാര്. എന്നാ ഒരിക്കൽ കൂടെ പോയി തിരിഞ്ഞാന സംബന്ധനുമായിട്ടൊന്ന് ഏറ്റുമുട്ടാമെന്ന് വിചാരിച്ചിറങ്ങിയപ്പോൾ ഭാര്യമാരെ തടഞ്ഞു. കാരണം ഇത്രയും വലിയ അത്ഭുതം കാണിച്ച ആളാണ്, നിങ്ങൾ ചെന്നു കഴിഞ്ഞാൽ ഏറ്റുമുട്ടാനൊന്നും പോകണ്ട, പോട്ടെ, ഇനി എങ്ങനെയെങ്കിലും നമുക്ക് ജീവിക്കാം, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്. തടഞ്ഞിട്ട് കേൾക്കാതെ എല്ലാവരും കൂടെ അവിടെ ചെന്നു രാജസദസ്സി വെച്ച് തിരിഞ്ഞാന സംബന്ധനോട് പറഞ്ഞു, നിങ്ങൾ പനി മാറ്റിയൊക്കെ ശരി തന്നെയാണ്. കാരണം ആ പനി എന്ന് പറയുന്നത് വലത്തെ ഭാഗത്തെ പനി മാറ്റാൻ എളുപ്പമാണ്, ഇടത്തെ ഭാഗത്തെ പനി മാറ്റാൻ പ്രയാസമാണ്. അതുകൊണ്ട് അതൊന്നും മാറാത്തത്, പിന്നെ നിങ്ങളെന്തോ മന്ത്രതന്ത്രമൊക്കെ നടത്തി അത് മാറ്റി. അതൊന്നും പോരാ, നിങ്ങളുടെ നിങ്ങൾക്ക് എന്തെങ്കിലും ശക്തി ഉണ്ടെങ്കിൽ തെളിയിക്കാൻ ഒരു മത്സരം വയ്ക്കാം. എന്താണ്, ഒരു വലിയ കുണ്ടം തീർക്കുക, കുഴിയെടുക്കുക, അതിൽ അഗ്നികുണ്ടം ഉണ്ടാക്കുക, എന്നിട്ട് ഓരോ ഓല, നിങ്ങളുടെ ശാസ്ത്രം എന്തോ അതിൻ്റെ ഓലയും, ഞങ്ങളുടെ ശാസ്ത്രം എന്തോ അതിൻ്റെ ഓലയും അഗ്നികുണ്ടത്തെ ഇടുക, കരിയാതിരിക്കുന്നവർ ജയിക്കും. ശരി, സമ്മതിച്ചു, രാജാവ് സമ്മതിച്ചു. സുന്ദരപാണ്ഡ്യന് എന്ത് ചെയ്തു, ഒരു ഓല എന്ന് വെച്ചാൽ അന്ന് പനയോലയിലാണ് എഴുതുന്നത്, ഇട്ട് ഇവരൊരു കെട്ട് ഗ്രന്ഥങ്ങൾ, ഇവരുടെ ഗ്രന്ഥം കൊണ്ട് അത് ഇട്ട് തീ അണഞ്ഞു നോക്കിയപ്പോ തിരിഞ്ഞാനം സംബന്ധിച്ച ഓല അതുപോലെ കിടക്കുന്നു, മറ്റെല്ലാം കരിഞ്ഞുപോയി. വീണ്ടും പരാജയപ്പെട്ടു, വീണ്ടും ഓരോടിപ്പോയി. മൂന്നാമത് വീണ്ടും വന്നു, അവർക്ക് പരാജയം സമ്മതിക്കാൻ വയ്യാത്തതുകൊണ്ട് വീണ്ടും വന്ന് അവർ മൂന്നാമതൊരു പരീക്ഷണം പറഞ്ഞു. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഓലകൾ നദിയിലിടാം, ഏതുപോലെയാണോ മേളിലോട്ട് കയറി വരുന്നത്, മേളിലോട്ട് നീന്തുന്നത്, അവർ ജയിക്കും. സമ്മതിച്ചു. തിരിജ്ഞാന സംബന്ധരും ഓലയും കൊണ്ടുപോയി, ജൈനന്മാരും ഓലയും കൊണ്ടുവന്നു. ജൈനന്മാരുടെ ഓല ഒഴുകി പോയി, തിരിജ്ഞാന സംബന്ധന്റെ ഓല മേളിലോട്ട് പോയി, ഒഴുക്കിനെതിരെ നീന്തി. പക്ഷെ ഇതിനു മുമ്പ് തിരിജ്ഞാന സംബന്ധരൊരു ഉടമ്പടി വെച്ച്, ഇതിനിങ്ങനെ പോകാൻ പറ്റില്ല, ഈ മത്സരത്തിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ 8000 ശൂലം കുത്തി തീർത്തും, നിങ്ങളെ ഈ ശൂലത്തിൽ കയറ്റി എന്ന് പറഞ്ഞു. ജൈനന്മാരെ സമ്മതിച്ച് ഞങ്ങൾ ശൂലത്തിൽ കയറിക്കോളാമെന്ന് പറഞ്ഞു. മത്സരം നടത്തി, തിരിഞ്ഞാന സംബന്ധിച്ച ഓല ഒഴുക്കുന്നതിനെ നീന്തി മേലോട്ട് പോയി. അത് പിന്നെ മേലോട്ട് പോയി എവിടെ പോയിന്ന് ഭടന്മാരും രാജാവും എല്ലാം അന്വേഷിച്ചു ചെന്നപ്പം നദിയുടെ തീരത്തൊരു ശിവലിംഗം ഉണ്ടായിരുന്നു, അതുവരെ പോയിന്നാണ്. ഇവരോടെ ചെന്നപ്പോൾ അവിടെ നിന്ന് ഒരു വൃദ്ധബ്രാഹ്മണൻ ഒരു ഓലയെടുത്ത് കൈ കൊടുത്ത് ഇതാണെന്ന് പറഞ്ഞു. ആ ബ്രാഹ്മണൻ ശിവനായിരുന്നു എന്നൊക്കെയാണ് പിന്നെ കഥ. അപ്പൊ തിരിഞ്ഞാന സംബന്ധർ പറഞ്ഞനുസരിച്ച് തോറ്റു കഴിഞ്ഞാൽ ഇത്രയും പേരെ കുരിശ് ശൂലത്തിൽ കയറ്റണ്ടേ, കുരിശല്ല ശൂലം, അവിടെ കുരിശ് ഇവിടെ ശൂലം. അപ്പൊ 8000 പേരെയും ശൂലത്തിൽ കയറ്റാൻ ഭടന്മാരെ തയ്യാറാമി. അപ്പോ തിരിഞ്ഞാന സംബന്ധർ പറഞ്ഞു, ശരി, നിങ്ങൾ ആരാണോ ഭസ്മവും രുദ്രാക്ഷവും ധരിക്കുന്ന അവരെ വെറുതെ വിടാം എന്ന് പറഞ്ഞു. അപ്പൊ ഈ തുടങ്ങുന്നതിന് മുമ്പ് ജൈനന്മാര് പറഞ്ഞു, ഈ മത്സരത്തിൽ തോക്കുകയാണെങ്കിൽ ഞങ്ങള് നിങ്ങളുടെ ഭൃത്യന്മാരായിക്കൊള്ളാം, മതം മാറാന്നല്ല ഭൃത്യന്മാരാവും ആവാം. തിരിഞ്ഞാന സംബന്ധ അത് സമ്മതിച്ചില്ല. ഭൃത്യന്മാർ എനിക്കിപ്പോ 10000 പേര് എന്റെ കൂടെ ഉണ്ട്, നിങ്ങൾ 8000 പേര് വന്നിട്ട് കാര്യമൊന്നുമില്ല, പരാജയപ്പെട്ട ശൂലത്തിൽ കയറണം, ഇതാണ് വ്യവസ്ഥ. അവസാനം എന്ത് ചെയ്തു, ശൂലത്തിൽ കയറുമെന്ന് വന്നപ്പോൾ കുറെ ജൈനന്മാരൊക്കെ നിലവിളിച്ചോണ്ട് ഓടി. കുറെ പേര് ഭസ്മം അവിടുന്ന് ഇവിടുന്ന് നോക്കുന്നു, ദേഹത്ത് പുരട്ടി, ഭസ്മം കിട്ടാത്ത ഒരു ചാണകം എടുത്ത് പുരട്ടി. കുറെ കടുത്ത ജൈനന്മാർ നേരെ ശൂലത്തിൽ ചാടിക്കേറി. വിസമ്മതിച്ചവരെ ഭടന്മാർ, രാജാവിൻ്റെ ഭടന്മാരെടുത്ത് എന്ത് ചെയ്തു, തേങ്ങ പൊതിക്കുന്ന പോലെ ശൂലത്തിലടിച്ച് ഇറക്കി അങ്ങോട്ട്. ഇപ്പൊ പറയുന്നത് അവിടെ ഒരു ബഹളമായിരുന്നു. എന്താണ് ഈ ശവം തിന്നാൻ വേണ്ടിയിട്ട് ഉറുക്കന്മാരും പരുന്തും അഴുകനും ഒക്കെ പറങ്ങി നടക്കുന്നു. കുറെ പേര് പേടിച്ച് ഓടുന്നു, കുറെ പേരൊക്കെ ശൂലത്തിൽ കയറ്റി, കുറെ പേര് ചാടി കയറി വാശിക്കും. എന്തായാലും ജൈനന്മാര് നാമാവശേഷമായി. ഇതാണ് പാണ്ഡ്യരാജ്യത്ത് തിരുജ്ഞാന സംബന്ധം ചെയ്ത അത്ഭുതമായ കൃത്യം. ജൈനന്മാരെ നാമാവശേഷം കുരിശിൽ തറച്ച് എന്ന് പറയാം, കുന്തത്തിലാണ് തറച്ചതെങ്കിൽ. ഇതിനാണ് ഇൻക്വിസിഷൻ എന്ന് പണ്ട് പറഞ്ഞത്. ക്രിസ്തുമതം സ്വീകരിക്കാൻ വിരോധം കാണിച്ചവരെ എല്ലാം പണ്ട് എന്ത് ചെയ്തു, ക്രിസ്തുമതം ഒരു കാലഘട്ടത്തിൽ അവരെയൊക്കെ പിടിച്ച് കുരിശിത്തറച്ച്. അതുപോലെ തന്നെ ഇവിടെ സംഭവിച്ചത്, ശൈവമതം സ്വീകരിക്കാൻ വൈഷമ്യം കാണിച്ചവരെല്ലാം കുന്തത്തിത്തറച്ചു. മാറിയവരെ വെറുതെ വിട്ടു. ഔറംഗസീബിന്റെ കാലത്ത് ഇസ്ലാം മതം സ്വീകരിക്കാൻ വൈഷമ്യം കാണിച്ചവരെയൊക്കെ ഇതുപോലെ തൊലി വിരിച്ചും മറ്റും കൊന്നിട്ടുണ്ടെന്നാണ് ചരിത്രം പറയുന്നത്. ഗുരു തേജ് ബഹദൂറിന്റെയും മറ്റും അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ ജീവനോടെ തൊലിയുരിക്കുകയും ചൂടുവെള്ളത്തി തിളച്ച വെള്ളത്തി ഇടുകയും ഒക്കെ കൊല്ലുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഔറംഗസേബ്. അവസാനം ഗുരു തേജ് ബഹദൂറിനെ അതുപോലെ തന്നെ തൊലി ഉരിച്ച് കണ്ണ് ചൂഴ്ന്നെടുത്ത് കഴുത്ത് പൊട്ടി. എന്നുവെച്ചാൽ മതം സ്വീകരിക്കണമെങ്കിൽ വെറുതെ വിടാം, അതിനു വേണ്ടിയിട്ടാണ് പീഡനങ്ങളെ ഏൽപ്പിച്ചത്. അത് എന്ത് ചെയ്തു, മതഭ്രാന്തന്മാരെല്ലാം ചെയ്യുന്ന ഇതാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ ചെയ്തിട്ടുണ്ട്, മുസ്ലിങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ മതഭ്രാന്തന്മാർ, എല്ലാ മുസ്ലിങ്ങളുമല്ല മതഭ്രാന്തന്മാർ. ഇവിടെ ആര് ചെയ്തു, ഇവിടെ ആരാ ചെയ്തു, തിരുജ്ഞാന സംബന്ധന്, തിരുജ്ഞാന സംബന്ധനും ഇത് തന്നെ ചെയ്തു. രാജാവിന്റെ കോട്ടല് രാജാവിന്റെ ഭടന്മാരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഇത് കാലാസി മഹാത്മ്യത്തിൽ പറയുന്നതാണ്, ഇത് പുരാണമാണ്, കഥയാണ്. ഇതുപോലെയാണോ ചരിത്രത്തിൽ സംഭവിച്ചതെന്ന് നമുക്ക് അറിയത്തില്ല. ഇത് കഥയാണ്, കഥയിലിങ്ങനെ പറയുന്നു. എന്തായാലും പെരിയ പുരാണം എന്ന് പറയുന്നതിലും ഈ സംഭവം ഇങ്ങനെയൊക്കെ തന്നെയാ പറയുന്നു. എന്നുവെച്ചാൽ ജൈനന്മാരെ കൊന്നു എന്ന് പറയുന്നത് സമ്മതിക്കുന്നുണ്ട്. അപ്പൊ തിരുജ്ഞാന സംബന്ധം വലിയ സിദ്ധനായിരുന്നു, ഭസ്മം കൊണ്ട് പനി മാറ്റി അതൊക്കെയാണ്. പക്ഷെ എന്ത് ചെയ്തു, ഈ ജൈനന്മാരെ മുഴുവൻ കുരിശിക്കേറ്റുന്നതിന് ഇനി വേണമെങ്കിൽ വാദിക്കാം തിരുജ്ഞാന സംബന്ധരല്ല കുരിശിക്കേറ്റിയത്. ഇപ്പോൾ ഫാലാസി മഹാത്മ്യത്തിൽ പറയുന്ന എന്താണോ, ഇങ്ങനെ ഒരു ഡിമാൻഡ് തിരുജ്ഞാന സംബന്ധർ വെച്ചു എന്നാണ്. വേണമെങ്കിൽ പറയാം തിരുജ്ഞാന സംബന്ധരൊന്നും അല്ലാതെ ചെയ്ത്, തിരുജ്ഞാന സംബന്ധർ അവിടെ ഉണ്ടായിരുന്നു, ചെയ്തത് ആരാണ്, രാജാവും ഭൃത്യന്മാരുമാണ്, അതിൽ തിരുജ്ഞാന സംബന്ധർക്ക് ഉത്തരവാദിത്വമില്ലെന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും ഇതിന് വാദപ്രതിവാദം അല്ലെങ്കിൽ മത്സര സംഘടി ആര് തമ്മിലായിരുന്നു, തിരുജ്ഞാന സംബന്ധരും ജൈനന്മാരുമായിരുന്നു. അപ്പോൾ പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് മാപ്പ് കൊടുക്കാമായിരുന്നു, തിരുജ്ഞാന സംബന്ധർക്ക് കൊടുത്തില്ല. ഓരോ എന്ത് ചെയ്തു, ജൈനന്മാരെ ഉന്മൂലനാശം വരുത്തി. അങ്ങനെ വരുത്തിയ ഒരാളിനെയാണ് എന്ത് പറയുന്നത്? ഒരു വീട് എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പ ശരിയാവും? ശരിയാവും? ഒരു വീട് എറുമ്പിനും വരുത്തരുതെന്ന് പറയുന്ന ഈ അനുകമ്പ ഇവിടെ പലർക്കും ചേരുന്നില്ല. കഥകൾ അനുസരിച്ച് ഇതൊരു ചരിത്രമല്ല, ഇത് കഥയാണ്. ചരിത്രം എന്താണെന്നും ചരിത്രം അങ്ങനെ കൃത്യമായി എഴുതി വെച്ചിട്ടില്ല, കഥയെ നമുക്കുള്ളൂ. കഥ നമുക്ക് കിട്ടുന്ന ഈ രണ്ടെണ്ണത്തിൽ നിന്നാണ്, ഒന്ന് പെരിയ പുരാണം, ഹാലാസ്യമ. രണ്ടിലും പറയുന്നത് എന്താണോ, ഈ മത്സരത്തിൽ പരാജയപ്പെട്ട ജൈനന്മാരെ ശൂലത്തി കയറ്റി എന്നാണ്. ഈ മതഭ്രാന്തന്മാരായിരിക്കുന്ന മറ്റ് ഈ പറയുന്ന ഔറംഗസീബോ അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ടായിരുന്ന ക്രിസ്തീയ വിശ്വാസികളോ, അവരിൽ നിന്നൊക്കെ എന്താ വ്യത്യാസമുള്ള ഈ ശൈവ ഭക്തന്മാർക്ക് വ്യത്യാസമുണ്ട്? എല്ലാവരും കണക്കാണ്. ആരിലും തന്നെ വ്യത്യാസം ഇല്ല. പിന്നെ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു സമാധാനമുള്ളൂ. എന്താണ് ഇതൊക്കെ? ആ കാലഘട്ടത്തിൽ ഒരു കാലം 1500 വർഷം ഒക്കെ മുമ്പുള്ള അന്ന് ഇതൊക്കെ സർവ്വസാധാരണമായിരുന്നു. അന്ന് മനുഷ്യന്റെ ജീവനൊന്നും വലിയ വിലയില്ലായിരുന്നു. കൊല്ലുക എന്നൊക്കെ പറയുന്ന ഒരു സാധാരണ സംഭവമായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് ചേർന്നില്ലെങ്കിൽ, ശൈവ മതത്തിൽ ചേർന്നില്ലെങ്കിൽ അവനെ കൊല്ലും. ഇത് ലോകത്തെല്ലായിടത്തും നടന്നിട്ടുള്ളതാണ്. ക്രിസ്ത്യാനികൾ അവരെ മതത്തിൽ ചേരാത്തവരെ കൊന്നു, ഒന്നുകിൽ മതത്തിൽ ചേരുക അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറായിക്കൊള്ളു. മുസ്ലിങ്ങളും ഇത് തന്നെ ചെയ്തു. എന്താണ്? ഒന്നും ഞങ്ങളുടെ മതത്തിൽ ചേരുക അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറാകും. ഇവിടെ ശൈവന്മാരും അത് തന്നെ ചെയ്തു, ഒന്നുകിൽ ഞങ്ങളുടെ മതത്തിൽ ചേരുക അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറാകും. അപ്പൊ ഇതിലാരാണ് നല്ലത്? ഈ മൂന്ന് കൂട്ടറിൽ ആരാ നല്ലത്? എല്ലാം കണക്ക് തന്നെ. നമ്മൾ പറയുന്ന അങ്ങനെയാണ്. അതിനു ഒരു കൂട്ടർ ശരി, മറ്റു കൂട്ടർ തെറ്റെന്നല്ല പറയുന്നു. പിന്നെയോ എല്ലാം കണക്കാണെന്നാ പറയുന്നു. ഇതാണ് വ്യത്യാസം. ഇത് നല്ലതെന്ന് പറയാൻ ആരും ഇല്ല. അങ്ങനെ തമ്മിൽ ഭേദം തൊമ്മൻ. എല്ലാവരും കൊല്ലുന്ന പാർട്ടികളാണ്. ഭേദം ഇത്രയേ ഉള്ളൂ നമ്മൾ ഇതിനെ ചിന്തിക്കേണ്ടത്. ഇത് കുരിശിൽ കയറ്റി കൊല്ലുന്നതാണോ എന്നുള്ളത്, കുന്തത്തിൽ കയറ്റി കൊല്ലുന്നതാണോ, ഇതിലേതാണ് നല്ലതെന്ന് മാത്രം ചിന്തിച്ചാൽ. ക്രിസ്ത്യാനികൾ ചുട്ടു കൊല്ലുമായിരുന്നു. ഇൻക്വിസിഷൻ എന്ന് വെച്ചാൽ ജീവനോടെ ചുട്ടു കൊല്ലും, കൊന്നിട്ട് ചുടുകയല്ല, ജീവനോടെ ചുട്ടു കൊല്ലും. മറ്റത് എന്ത് ചെയ്യും? മറ്റാണെങ്കിൽ വാളുകൊണ്ട് വെട്ടി തൊലി ഉരിച്ച് അങ്ങനെ കൊല്ലും. മുസ്ലിങ്ങൾ കൊന്നിട്ടുള്ള ഔറംഗസീബ് കൊന്ന് തൊലി ഉരിച്ചിട്ടാണ്, തിളച്ച വെള്ളത്തിട്ടൊക്കെ കൊല്ലുന്നത്. ഇവരാണെങ്കിൽ ശൂലത്ത് കയറ്റി വയ്ക്കും. ഉടൻ ശൂലത്ത് കയറ്റിയാൽ ഉടൻ ചാകത്തില്ല, പടഞ്ഞു പടഞ്ഞ് ക്രമ പതുക്കെ ചാകത്തുള്ളൂ. ഇതിനേതാണ് നല്ലത്? നിങ്ങളേതാ ഇഷ്ടപ്പെടുന്നത്? അത് നല്ലത്. എങ്ങനെ ചാകുന്നാ ഇഷ്ടം? തൊലിയുരിച്ച് കൊല്ലുന്നതാണോ അതോ? എന്നുവെച്ചാൽ ഇവിടെയൊക്കെ വയലൻസ് ഉണ്ട്. ഇപ്പൊ ഈ മതങ്ങളെല്ലാം സംഘടിതമാകുമ്പോൾ അതിന്റെ സ്വഭാവം ഇതാണ്, അത് വയലൻസ് പുറത്തെടുക്കും. ആദർശങ്ങളിൽ എന്തോരും സാഹോദര്യം, കാരുണ്യം, സ്നേഹം, ഇതൊക്കെ ഒരുപാട് കാണും. ശൈവ സിദ്ധാന്തത്തിന്റെ ഒരു പ്രധാനമായ ആശയമാണ് അൻപേ ശിവം എന്ന് പറഞ്ഞ എന്താണ്? എന്താണ് അൻപേ ശിവം? സ്നേഹമാണ് ശിവനെന്നാണ്. സ്നേഹമാണ് ക്രിസ്ത്യാനികൾ എന്താ പറയുന്നത്? ഗോഡ് ഈസ് ലവ്. അപ്പൊ ഇതൊക്കെ എല്ലാവരുടെ കയ്യിലും ഉണ്ട്. അവിടെ ഗോഡ് ഈസ് ലവ് എന്ന് പറഞ്ഞിവിടെ പറയുന്നത് എന്താണ്? അൻപേ ശിവം. പക്ഷെ കയ്യിരിക്കുന്ന പരിപാടി എന്താണ്? കുരിശ് കയറ്റുക, ശൂലത്തി കയറ്റുക, ചുട്ടുകൊല്ലുക. അതാണ് മനുഷ്യന് ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ഇന്നുള്ള സംസ്കാരം മനുഷ്യന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നു. മനുഷ്യൻ പുരോഗമിക്കുന്നു എന്ന് പറയുന്ന അതാണ്. ഇന്നങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളെ നടക്കും. പണ്ടിത് വ്യാപകമായി നടന്നു. ഇന്നും അങ്ങനെയൊക്കെ ചുട്ടുകൊല്ലുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷെ അത് കുറവാണ്. ISIS കാരൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അവർ ശത്രുക്കളെ ഇതുപോലെ ചുട്ടുകൊല്ലും, ഇന്നും ചുട്ടുകൊല്ലും. അതൊക്കെ ഇന്നും ചെയ്യും. പക്ഷെ അതിന് സമൂഹം അതിന് വളരെ എതിരാണ്. അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് അംഗീകരിക്കില്ല. ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ടോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇന്നെന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഇന്ന് ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ടോ ഇങ്ങനെ ആരെങ്കിലും ചുട്ടു തന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാവരും പറയും ഞങ്ങളുടെ മതം അതല്ല, ഞങ്ങളതിനോട് യോജിക്കുന്നില്ല. പണ്ട് ചെയ്തപ്പോൾ എന്താണ് ഇവർ പറഞ്ഞത്? പണ്ട് ചെയ്തപ്പോൾ ഇവരൊക്കെ ഇതൊരു ക്രെഡിറ്റ് ആയിട്ടാണ്, ഞങ്ങളുടെ മതം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഹലാസി മഹാത്മ്യത്തിൽ എഴുതി വെച്ചിരിക്കുന്ന വലിയൊരു ക്രെഡിറ്റാണ്. എന്താണോ തിരിജ്ഞാന സംബന്ധർ മത്സരം നടത്തി ജയിച്ച് ഇത്രയും 8000 വരുന്ന ജൈനന്മാരെ ശൂലത്തിൽ കയറ്റി കൊന്നു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മഹത്വമായിട്ടാണ് ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതിൽ അദ്ദേഹത്തിന് എത്ര പങ്കുണ്ടെന്നുള്ളതല്ല കഥയാണ്, നമുക്കറിയത്തില്ല. നമുക്ക് കഥയനുസരിച്ചല്ലേ പറയാൻ പറ്റും. അപ്പൊ അത് അന്നത്തെ കാലഘട്ടത്തിൽ, കൊന്ന കാലഘട്ടത്തിൽ ഇതൊക്കെ വലിയ കൊല്ലുന്നവർക്ക് വലിയ ക്രെഡിറ്റാണ്. ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ഇന്നാണെങ്കിലോ അങ്ങനെ കൊന്നു കഴിഞ്ഞാൽ കൂട്ടര് മറ്റു കൂട്ടര് പറയേ ഞങ്ങള് മതത്തിൽ അങ്ങനെയില്ല, ഞങ്ങളുടെ മതം എന്ന് പറയുന്നത് എന്താണ്? സമാധാന മതമാണ്, ഞങ്ങളുടെ മതത്തിൽ ഈ കൊല്ലൽ ഇല്ല എന്ന് പറയുന്നതാണ് വ്യത്യാസം. എന്ന് വെച്ചാൽ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? അവന്റെ സംസ്കാരം എന്ന് പറയുന്നത് പുരോഗമിച്ചു വരുന്നതുകൊണ്ടാണ് അങ്ങനെ മാറ്റം വരുന്നത്. പഴയ സംസ്കാരത്തെ അതേപോലെ തന്നെ സൂക്ഷിക്കുകയാണെങ്കിൽ ഇന്നും ആൾക്കാർ ഇതിലൊക്കെ അഭിമാനിക്കുകയും ചെയ്യുന്നൊക്കെ വലിയ കാര്യമാണ് എന്ന് അഭിമാനിക്കും. പിന്നെ ഈ ഗ്രന്ഥങ്ങളിലൊക്കെ, ഹലാസി മഹാത്മ്യത്തിലൊക്കെ ഈ ജൈനന്മാരെ ഒരുപാട് അധിക്ഷേപിച്ചാണ് എഴുതിയിരിക്കുന്നത്. കാരണം അവർ ദുർമന്ത്രവാദികളാണ്, അതാണ് ഇതാണ് ഇങ്ങനെ ഒരുപാട് അധിക്ഷേപിച്ചെഴുതിയിരിക്കുന്നു. ഇൻക്വിസിഷൻ നടപ്പിലാക്കിയപ്പോഴും അന്ന് ക്രിസ്ത്യാനികളും മറ്റുള്ളവരെ ചുട്ടുകൊന്നപ്പോഴും ഇത് തന്നെയാണ് പറഞ്ഞത്, ഇവർ മന്ത്രവാദികളാണ് അതുകൊണ്ടാണ് ചുട്ടുകൊല്ലുന്നത്. എന്നുവെച്ചാൽ ക്രിസ്തുമതം വിശ്വസിച്ചത് സ്വീകരിക്കാതെ പ്രാദേശികമായി ജനങ്ങൾക്ക് ഓരോ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ പുലർത്തിയിരിക്കും. അങ്ങനെ ആ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ പുലർത്തിയിരിക്കുന്നവർ ചെന്ന് ക്രിസ്തുമതം പറഞ്ഞാൽ അവർ സ്വീകരിക്കില്ല. ഒരു കാരണവശാലും സ്വീകരിക്കില്ല. അവർക്ക് അവരവരുടെ വിശ്വാസമാണ് വരുന്നത്. വിശ്വാസത്തിന് വേണ്ടി ആൾക്കാർ മരിക്കും. അപ്പോൾ അവരെ കൊല്ലാൻ വേണ്ടി കണ്ടുപിടിക്കുന്ന വിദ്യയാണ് ഇവർ മന്ത്രവാദികളാണ് കൊന്നു കളയാം. ക്രിസ്തു വിശ്വസിക്കാത്തവരെല്ലാം ആരാവും? മന്ത്രവാദികൾ. ഒരു പിശാചുക്കളെ ആരാധിക്കുന്നവരാണ്, അതുകൊണ്ട് ഇവരെ കൊന്നുകളാണ്. ഒരു ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവരല്ല എന്നൊക്കെ പറയും. അപ്പം ഇവിടെ ഇവരും പറയുന്നത് എന്താണ്? ഹലാസി മഹാത്മ്യത്തിലൊക്കെ പറയുന്നതാണ് ജൈനന്മാരും ബൗദ്ധന്മാരും. ബൗദ്ധന്മാരെ കൊന്ന കഥയുണ്ട്. വളരെ വൃത്തികെട്ടവന്മാരും മന്ത്രവാദം ചെയ്യുന്നവരും അഭിചാരക്രിയകൾ ചെയ്യുന്നവരും ഒക്കെയാണ്. അതുകൊണ്ട് അവരെയൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് കൊന്നുകളയാം. ഇത് ചെന്നായുടെ നീതിയാണ്. എന്താണ് ചെന്നായുടെ നീതി എന്ന് പറയുന്നത്? എന്താണ് ചെന്നായി പുലി കടുവയുടെ കണ്ടിരിക്കുകയാണ്? അതായത് ഒരു മാൻകുട്ടി പിടിക്കാനായിട്ട് ചെന്നു ചെന്ന, അപ്പം മാൻകുട്ടി പറഞ്ഞു, ഞാൻ പാവമാണ്, എന്നെ എന്തിനാ നീ പിടിക്കുന്നത്? അവൻ പറഞ്ഞു, ഞാൻ താഴെ കയറുന്ന, നീ മേളിൽ നിന്ന് വെള്ളം കലക്കി വിട്ടു, അതാണ് നിന്റെ കുറ്റം, വെള്ളം നീ കലക്കി വിട്ടു, അതുകൊണ്ട് തന്നെ ഞാൻ പിടിക്കാൻ പോവുകയാണ്. അപ്പൊ ചെന്ന് മാൻകുട്ടി പറഞ്ഞു, ഞാൻ കലക്കിയില്ല, ഞാൻ കരയിൽ നിന്നതേ ഉള്ളൂ, വെള്ളത്തിൽ ഇറങ്ങിയതേ ഇല്ല. ആഹാ, നീ കലക്കിയില്ലെങ്കിൽ നിന്റെ അപ്പുപ്പം കലക്കിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ പിടിക്കുന്നു, നീ കലക്കേണ്ടതിന്റെ അപ്പുപ്പൻ കലക്കിയിട്ടുണ്ട്. ചെന്നായുടെ നീതി എന്ന് പറയുന്നതാണ്. അപ്പൊ കൊല്ലുന്നവൻ എന്ന് വെച്ചാൽ കൊല്ലാൻ വേണ്ടി, കൊല്ലുന്നതിന് വേണ്ടി ഒരു ന്യായം കണ്ടുപിടിക്കും. അതാണ് ഇതൊക്കെ ഇവരെ മന്ത്രവാദികൾ ദുഷ്ടന്മാരെന്നൊക്കെ പറയുക, ജൈനന്മാർ. എന്നിട്ട് അവരെ കൊന്നു എന്ന് പറയും, കൊന്നത് ഒരു വലിയ ക്രെഡിറ്റായി പറയും. പക്ഷെ പെരിയ പുരാണത്തെയൊക്കെ ഇന്ന് വ്യാഖ്യാനിക്കുന്ന ആൾക്കാർ അവർക്ക് ഇതങ്ങോട്ട് പഠിക്കുന്നില്ല. എന്താണ് ഈ കൊല? അങ്ങനെ തിരിജ്ഞാന സംബന്ധർ കൊന്നിട്ടില്ല, കൊലയ്ക്ക് കൂട്ടുതന്നിട്ടില്ല. പിന്നെ രാജാവാണ് അവരെയൊക്കെ കൊന്നത്, തിരിഞ്ഞാന സംബന്ധർ അതിൽ ഏർപ്പെട്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞ് പുതിയ വ്യാഖ്യാനങ്ങളൊക്കെ വരുന്നുണ്ട്. കാരണം കൊന്നു ശരിയല്ല എന്ന് തോന്നുന്നുകൊണ്ടാണ് അങ്ങനെ വ്യാഖ്യാനിക്കുന്നത്. ഇതേ കഥ തന്നെ അപ്പരുടെയും പറയുന്നുണ്ട്. അപ്പരെന്ന് പറഞ്ഞാൽ ആരാണ്? തിരുനാവുക്കരശ്. വാക്കിന് അരശെന്ന് വെച്ചാൽ രാജാവ്. വാക്കിന്റെ നാവുക്കരശ്, തിരു എന്ന് പറയുന്ന ദിവ്യം എന്നുള്ള അർത്ഥം, ശ്രേഷ്ഠം എന്നുള്ള അർത്ഥം. നാവുക്കരശാണ് വാക്കിന്റെ രാജാവായിരുന്നു. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പാടലുകൾ ആണ് വാക്കെന്ന് പറയുന്നത്. അത്രയും മനോഹരമായിരുന്നു. ഇതേ ഒരു രാജാവിന്റെ സദസ്സിൽ ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഇതുപോലെ ബൗദ്ധന്മാരായിരുന്നു. ഇപ്പൊ രാജാവ് അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് രാജാവിന് ഒരു മകളുണ്ട്. മകള് ഊമയാണ്, സംസാരിക്കത്തില്ല. അപ്പോ അവിടെ രാജാവ് രണ്ടു കൂട്ടരെയും വിളിച്ചു, ശൈവന്മാരെയും വിളിച്ചു, ബൗദ്ധന്മാരെയും വിളിച്ചു. എൻ്റെ മകള് സംസാരിക്കണം, അതാണ്. ആരാണോ സംസാരിക്കുന്ന ഒരു മത്സരം വെച്ചു, ആരാണോ സംസാരിപ്പിക്കുന്നത് അവർ ജയിക്കും. തോറ്റവരെന്ത് ചെയ്യും? ചക്കിലിട്ടാട്ടി മരങ്ങൾക്ക് വളമായിട്ട്. ഇതാണ് ഗുരുവും പണ്ട് പറഞ്ഞത്, ചക്കിലിട്ടാട്ടാൻ പറഞ്ഞു. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. സമ്മതിക്കും, തിരുനാവുക്കരസ് സമ്മതിക്കും, ബൗദ്ധന്മാരെ സമ്മതിക്കും. കാരണം രാജാവ് പറഞ്ഞാൽ സമ്മതിച്ചല്ലേ പറ്റും. എന്തായാലും ബൗദ്ധന്മാർക്കാണ് ആദ്യ ചാൻസ് മത്സരിക്കാൻ. അവരോട് പറഞ്ഞു, ഈ കുട്ടിയെ കൊണ്ട് സംസാരിപ്പിക്കുക. പഠിച്ച പണി വന്നിട്ട് നോക്കി, ഇത് മൂമയല്ലേ, സംസാരിക്കില്ല. അടുത്ത് തിരുനാവുക്കരസിന്റെ ഊഴം വന്നു അപ്പരുടെ. അപ്പര ആ കുട്ടിയോട് നീ ഒരു പാട്ട് പാടാൻ പറഞ്ഞു. അന്നുവരെ മൂകയായിരുന്ന ഈ കുട്ടി ഏഴര കട്ടയിലൊരു പാട്ടങ്ങ് പാടി, സംഗീതം, ശാസ്ത്രീയ സംഗീതം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? എന്താ സംഭവിച്ചത്? രാജാവ് ഈ പറഞ്ഞ മുഴുവൻ ബൗദ്ധന്മാരെയും, അതത്ര 3000 മറ്റം ഉണ്ടായിരുന്നു, പിടിച്ച് ചക്കിലിട്ടാട്ടി വളമാക്കിയതാണ്. ഇതും ആലാസ്യ മഹാത്മ്യത്തിൽ വരുന്നതാണ്. അപ്പൊ ഈ ആട്ടുക, അപ്പൊ ഇതിനും ആരായിരുന്നു? അപ്പരായിരുന്നു അവിടെ സാക്ഷി. അപ്പോഴത് ഇടപെട്ടില്ല, ആടുന്നെങ്കിൽ ആടിക്കോട്ടെ എന്ന് വിചാരിച്ചു. പരാജയത്തിന് കിട്ടിയ ശിക്ഷയാണ് എന്ത്? മൊത്തം എണ്ണത്തിനെയും ചക്കിലിട്ടാട്ടി വളമാക്കി ബൗദ്ധന്മാരെ അവിടെ മുഴുവൻ നശിപ്പിച്ചു. ഇതും കഥയാണ്, ചരിത്രമാണോ നമുക്കറിയത്തില്ല, കഥയാണ്. കഥയായിട്ട് എടുത്താൽ മതി. എന്താണ് ആ കഥ സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താണ്? ഈ തമിഴ്നാട്ടിൽ ഈ ബൗദ്ധ ജൈന ശൈവ വൈഷ്ണവന്മാർ തമ്മിൽ ഭയങ്കരമായ സംഘർഷങ്ങളുണ്ടായിട്ടുണ്ട്. രാജാവ് ആരുടെ പക്ഷത്താണോ അവർ ജയിച്ചിട്ടുണ്ട്, ബാക്കിയുള്ളവരെല്ലാം കൊന്നിട്ടുണ്ട്. അതിൻ്റെ കഥാരൂപത്തിലുള്ള ആവിഷ്കാരമാണ് ഈ കാണുന്നതല്ല. അപ്പോൾ ഈ കൊല്ലുന്ന കാര്യത്തിൽ നമ്മളും മോശക്കാരൊന്നും അല്ല. വിശ്വാസത്തിൻ്റെ പേരിൽ കൊല്ലുക എന്നുള്ളത്, അതിന് നമ്മൾ കേവലം മുസ്ലിങ്ങളാണ് കൊല്ലുന്നത് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളാണ് കൊല്ലുന്നത്, ഞങ്ങൾ കൊല്ലാത്തവരാണെന്നൊന്നും പറയാൻ അവകാശം ഇല്ല. ഒരു കാലഘട്ടത്തിൽ ഈ വിശ്വാസത്തിൻ്റെ പേരിൽ എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്? പരസ്പരം കൊന്നിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ അത് നടന്നതാണ്. അതിലാരും ഒഴിവാക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്ന് ഇവർക്കൊക്കെ വിചാരമുണ്ടായിരുന്നു. മൊത്തത്തിലെടുത്തു കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ വ്യാഖ്യാനം, ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ വ്യാഖ്യാനം, സാറ് ഈ പറയുന്ന എല്ലാവരെയും സാറ് പറയുന്നുണ്ട്. എല്ലാ വ്യാഖ്യാതാക്കളും ഇവരുടെയൊക്കെ പേര് പറയുന്നുണ്ട്. ഈ സംഭവങ്ങളും പറയുന്നുണ്ട്. എന്താണ് ജ്വരമാറ്റി വിഭൂതി ഉണ്ടെന്നൊക്കെ ആ കഥകളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നല്ല കാര്യം മാത്രമേ അവരൊക്കെ പറയൂ, കെട്ട കാര്യം ഞാൻ മാത്രമേ പറയത്തുള്ളൂ. ഈ കൊലപാതക ചരിത്രങ്ങളൊക്കെ എന്തു ചെയ്യും എവരാരും? അവരതൊക്കെ അങ്ങ് പൂഴ്ത്തിവയ്ക്കും. അവരാരും പുസ്തകത്തിൽ എഴുതിയിട്ടില്ല ഇങ്ങനെ കൊന്നിട്ടുണ്ടെന്നുള്ള കാര്യം. അത് കലാസിമാത്മത്തിലും പെരിയ പുരാണത്തിലുള്ളതാണ്. പക്ഷെ ഇവരെഴുതുമ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയത്തില്ല. അവർ ചെയ്ത നല്ല കാര്യം മാത്രമേ പറയത്തുള്ളൂ. ജ്വരം മാറ്റി വിഭൂതി ഉണ്ടാകും മാത്രം പറയും. അത് ശരിയാണ്, ബാക്കി പറയത്തില്ല. എന്തുകൊണ്ട് പറയുന്നില്ല? എന്തുകൊണ്ടാണ് പറയേണ്ടത്? എന്തുകൊണ്ട് വ്യാഖ്യാതാക്കളൊന്നും ഈ ബാക്കി സംഭവങ്ങൾ എന്താ പറയാത്തത്? എന്താണ് ജീവകാരുണ്യത്തിൻ്റെ ആൾക്കാരായിട്ട് ഇവരെയൊക്കെ അവതരിപ്പിക്കുമ്പം ഇതവരുമായിട്ട് യോജിക്കത്തില്ല. ഇതാണ് പ്രശ്നം. ഈ പറയുന്ന ബാക്കിയുള്ളതും കഥകളാണ്. സുന്ദരമൂർത്തി നായനാർ ആനപ്പുറത്ത് കയറി മേളോട്ട് പോയെന്ന് പറഞ്ഞാൽ അതും കഥ തന്നെയാണ്. കഥയാണെങ്കിലും ഇവരൊക്കെ വിചാരിക്കുന്നത് നമുക്കിതിന് മുമ്പോട്ട് കൊണ്ടുപോകണ്ട, ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം, നല്ല ഭാഗങ്ങൾ മാത്രം എടുക്കാം, ബാക്കിയുള്ള കാര്യം വിട്ടുകളയാം. ഇപ്പോൾ ഇത് വായിക്കുന്നവരറിയത്തില്ലല്ലോ. അപ്പോൾ പറയുമ്പോൾ എല്ലാം പറയുന്നു എന്നുള്ളതാണ് എൻ്റെ പക്ഷം. നിഷ്പക്ഷമായി പറയുന്നു, നിഷ്പക്ഷമായിരിക്കണം നമ്മുടെ പക്ഷം. അധികം ഉണ്ടെങ്കിൽ അതെല്ലാം പറയണം, അത് ശരിയായാലും തെറ്റായാലും. ഇപ്പം പിന്നെ ഇവർക്ക് വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇത്. ഗുരുദേവൻ എഴുതിയ കൃതിയാണ്, അനാഥവരെയൊക്കെ എന്താണ് അനുകമ്പാമൂർത്തികളായി പറയുന്നു. പക്ഷെ ഇവരുടെ പ്രവൃത്തികൾ ഇതാണ്, യോജിക്കുന്നില്ല. ഇവർക്ക് അവർ കൺഫ്യൂഷനാവും. ഇപ്പം എന്ത് പറയണം? ഉള്ളതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശരിയാവും. എന്നാൽ പറയാതിരിക്കുക, എന്നാൽ അതുകൊണ്ട് മിണ്ടാതിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിണ്ടാതിരിക്കാം. ഗുരുദേവൻ, ഗുരുദേവൻ എഴുതിയല്ല എന്ന് നിങ്ങൾ പറയണമെങ്കിൽ പകുതി ജോലി കുറഞ്ഞു, പകുതി കൂടുതൽ. പകുതി കൂടുതൽ പണി കുറഞ്ഞു കിട്ടും അങ്ങനെ പറയണമെങ്കിൽ. പക്ഷെ ഇവരെല്ലാവരും ഗുരുദേവൻ എഴുതിയതായിട്ടാണ് എല്ലാവരും അംഗീകരിച്ചിരിക്കുന്നത്. ഗുരുദേവൻ എഴുതിയത് തന്നെ എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. കഥകളൊക്കെ ഉണ്ടെങ്കിൽ എന്നുവെച്ചാൽ വ്യാഖ്യാനിക്കുന്നവർക്ക്, കാരണം ഈ പെരുപുരാണവും മാലാസിമാവൽപ്പം ഇവരെല്ലാം വായിച്ചിരിക്കുന്നുണ്ടോ, ഈ സംഭവങ്ങളൊക്കെ വായിച്ചിരിക്കും. പെരുപുരാണത്തിൻ്റെ വ്യാഖ്യാനത്തിൽ തന്നെ ഇത് ഇതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ട് തിരിഞ്ഞാന സംബന്ധരനെ തടഞ്ഞില്ല, ഇത്രയും വലിയൊരു ഭക്തൻ, ശിവഭക്തൻ, ഇത്രയും പേരെ ഈ കുന്നത്തിലൊക്കെ കയറ്റുമ്പം എന്തുകൊണ്ട് രാജാവിനെ തടഞ്ഞില്ല, അവർക്കെന്തുകൊണ്ട് മാപ്പ് കൊടുത്തില്ല, അതല്ലേ കാരുണ്യം എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് സമാധാനം പറയുന്നത് എന്താണ്? അതൊക്കെ അവരുടെ കർമ്മം, അവർക്ക് ചത്തേ തീരൂ, അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ ആൾക്കാർ അവിടെ നിന്ന് വ്യാഖ്യാതാക്കൾ രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പഠിക്കുകയും വ്യാഖ്യാനം ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒരു സംഘർഷം ഉണ്ടാവും. ഇതിൻ്റെ ശരി തെറ്റുകൾ തമ്മിൽ, ഇതിലേതുവരെ ശരിയാണ്, ഏതാണ് തെറ്റ്, ശരിയെ സ്വീകരിക്കണമോ, തെറ്റിനെ തള്ളിക്കളയണമോ, അതോ തെറ്റിനെ കണ്ടില്ലെന്ന് കളിക്കണമോ, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും, കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഭാഗം കണ്ടില്ലെന്ന് കളിച്ച് ബാക്കിയുള്ള എടുത്ത് വയ്ക്കാനും. ഇതിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രശ്നങ്ങൾ എന്താണ്. വയലൻസ് എന്ന് പറയുന്നത് എല്ലായിടത്തും ഉള്ളത് തന്നെയാണ്. എല്ലാ മതങ്ങളുടെയും എല്ലാ വിശ്വാസങ്ങളുടെയും ഒരു ഭാഗമാണെന്ത്, വയലൻസ്, ഹിംസ എന്ന് പറയുന്നത്. ഒരു കാലഘട്ടത്തിൽ അതങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് മനസ്സിലാക്കിയ പ്രശ്നം എന്താണ്, ഇത്രയും മനസ്സിലാക്കേണ്ടേ ഉള്ളൂ. അതിൻ്റെ പേരിൽ ഇന്ന് നമ്മൾ ആരെയും കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. പണ്ടങ്ങനെയൊക്കെ നടന്നു എന്നുള്ള അംഗീകരിച്ചാൽ മാത്രം മതി. പണ്ടങ്ങനെ ചെയ്ത് അതുകൊണ്ട് ശൈവന്മാരെല്ലാം കുഴപ്പക്കാരാണെന്നല്ല പറയുന്നത്, പണ്ടങ്ങനെ നടന്നു അത് മനസ്സിലാക്കിയിരിക്കുക. ഇന്ന് കാലം മാറി, മനുഷ്യൻ പുരോഗമിച്ചപ്പോൾ ശൈവന്മാരൊക്കെ നല്ലവരായി, അവർ മറ്റാരെയും കുരിശി എന്താണ് കുന്തത്തി കയറ്റാൻ പോകുന്നില്ല, ഇത്രയേ ഉള്ളൂ. അവരൊക്കെ നന്നായി, എല്ലാവരും നന്നായി, എല്ലാ മതവിശ്വാസികളും കാലം മാറിയപ്പോൾ എന്ത് ചെയ്തു, അവരൊക്കെ നന്നായി. നന്നായാലേ മനുഷ്യനൂടെ സൗഹാർദ്ദമായി ജീവിക്കാൻ പറ്റും. കാലം കൊണ്ടുവന്ന മാറ്റങ്ങളാണ് എന്നറിഞ്ഞ പ്രശ്നം തീർന്നു. ആ പഴയ ഇത് വളർത്തിക്കൊണ്ടുവരണമെന്നല്ല ഞാൻ പറഞ്ഞത്, അതൊക്കെ ഉപേക്ഷിക്കണമെന്ന് തന്നെയാണ്. പക്ഷെ അത് അറിഞ്ഞിട്ട് ഉപേക്ഷിക്കണം. പഞ്ചസാരയാണെന്ന് അറിഞ്ഞിട്ട് അതിനെ ഉപേക്ഷിക്കണം. എന്തുകൊണ്ട്? അത് കൂടിയ ഡയബറ്റിക്സ് ഉണ്ടാക്കും. അതുകൊണ്ട് ഉപ്പ് പണം അറിഞ്ഞിട്ട് അതിനെ ഉപേക്ഷിക്കണം. കൂടിയ അതും പ്രശ്നങ്ങളുണ്ടാകും, പ്രഷറൊക്കെ ഉണ്ടാകും. അങ്ങനെ അതിനെ അറിയുക, എന്നിട്ട് ഉപേക്ഷിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഇവരൊക്കെ ചെയ്തത് ന്യായീകരിക്കണ്ട. ഒരു കാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനെ വിട്ടുകളയുക. അതുമായിട്ട് ഇന്ന് മുമ്പോട്ട് പോകേണ്ട കാര്യമില്ല എന്നാണ് ഈ പറഞ്ഞു വരുന്നത്.